88-ാം ദശകം. കാണാൻ കാംക്ഷിച്ചു മാതാവൈ ഗുരുസുതനെ നൽകയാലാറുപേരാം തന്നോമൽപുത്രരെയും ബലിയുടെ സുതലം പൂകി ആരാധ്യനായി നീ ബ്രഹ്മാവിൻ ശാപമേറ്റോരവർ തലയർ ഹിരണ്യനു മുമ്പേ മരീചിപുത്രന്മാർ ശൗരിജന്മാർ തവ ശരഗതരായെത്തി വൈകുണ്ഠലോകം. ദ്വിജനാം ശ്രുതദേവനെയുമൊപ്പം ബഹുളാശ്വൻ തവ ഭക്തഭൂപനെയും വരദാനമതിന്നു കാൺമതിന്നായി മിഥിലയ്ക്കെത്തി തപസ്വിമാരുടും നീ രണ്ടായണഞ്ഞു ഭവനങ്ങൾ നീയൊരുത്തൻ കെങ്കേമമായി ഉപചരിച്ചു നൃപന്ധനാട്ടിൻ അർപ്പിച്ചിതന്ന ഫലമന്നു ലഭിച്ചതന്യൻ തുല്യപ്രസാദമുടു മുക്തി അവർക്കു നൽകി തന്നോമൽപുത്ര നഷ്ടം തവ പുരമതിലും വിപ്രനേകി ദുരന്തം ദൈവം കോപിക്കിലെന്താം ഗതി ചപലവചസ്സീ വിധം നീ സഹിച്ചാൻ പോകേണം ഗർവമെല്ലാം വിജയന് നരനായി തന്നെ വീക്ഷിച്ച മൗഢ്യം പോകേണം കണ്ടു വൈകുണ്ഠവും അതിനു ഹരേ നീ എടുത്തോരുപായം പോയല്ലോ പുത്രരട്ടും ജനതതി അപവാദങ്ങളോ ദീഭവാങ്കൾ കഷ്ടം തന്നിഷ്ടനാകും വിജയനുമുടനെ ദ്വാരകയ്ക്കങ്ങു ചെന്നാൻ ബന്ധുത്വം പൂണ്ടുവാണാൻ നവമതലയനും നഷ്ടമായി വിപ്രദുഃഖം കേൾക്കെ സത്യം കഥിച്ചാൻ ശിശുവിന ആവനം അല്ലെങ്കിൽ അഗ്നിപ്രവേശം നീ എന്നെ മാനി തീർത്താൻ ദ്വിജനുടെ നിലയം തന്നിലങ്ങസ്ത്രകൂടം ബന്ധിച്ചാൻ സൂതികേകം പ്രസവ സമയമപുത്രനില്ലാ ശരീരം യോഗത്താൽ കാലകേകം സുരപതി ഭവനം മറ്റു ലോകങ്ങളെല്ലാം തേടിട്ട് അഗ്നിപ്രവേശത്തിനു മുതിരുവുടൻ നീ പിടിച്ചാൻ കരത്തിൽ തേരിൽ കയറി പ്രതീക്ഷിക്ക് ഇരുവരും അതിവേഗത്തിൽ ഓടിച്ചു പോയാർ ലോകാലോകം തപസ്സിൽ ഭരം അതു നിജ ചക്രത്തിനാലേ തടഞ്ഞാൻ ചക്രത്തിൻ രശ്മിയിൽ പെട്ടുഴലുമൊരു കിരീടിക്കു സാക്ഷാൽ ജലത്തിൻ മധ്യസ്ഥം ദീപ്തലോകം വിരവട് ഭഗവാൻ കാട്ടി വൈകുണ്ഠലോകം അങ്ങാ പാമ്പിൽ കിടക്കയ്ക്കു പരിപലവിധം ദിവ്യഭൂതായുധാംഗൻ മഞ്ഞപ്പെട്ടും മഴക്കാറിനും ഇഴിവിയലും നൽ കറുപ്പും വകിപ്പോൻ മൂന്നാകും മൂർത്തികൾക്കും പതി അഥ പൊരുളാ മൂന്നു വേദത്തിനും നീ നിന്നെത്താനേ പരാത്മൻ പ്രിയസഹസഹിതൻ വീണുകുമ്പിട്ടുവല്ലോ പ്രകാശിപ്പോൻ കൃഷ്ണൻ ദ്യുതികളിരുളിൽപ്പെട്ട വിജയൻ ഭവാന്മാരെ കാണാൻ ദ്വിജസുതര ഞാൻ ചേർത്തിത് ഇവിടെ നയിച്ചാലും വേഗം ഹരിയും അവരെ നൽകി വിജയൻ സ്തുതിച്ചിടും നേരം ദ്വിജന സുതരേ നൽകി ഭഗവാൻ ലോകം സന്തുഷ്ടമായി നിൻകളികളിൽ യദുവംശത്തിൽ ഉത്കർഷമേറി ദേവന്മാരും തെളിഞ്ഞാർ സുഖ സുകൃതമിണങ്ങി ഇതുതന്നുവങ്കികൾക്കും ഭൂഭാരം തീർത്തു നീ നിൻ പദ കമലരഥന്മാർക്കു മോക്ഷം കൊടുത്താൻ പൂർണ്ണബ്രഹ്മം ജതുക്കൾക്കിടയിൽ മനുജനായി നീ വിളങ്ങി മഹാത്മാൻ വന്നാൻ ശ്രീനാരദൻ നിൻതുരിയിൽ അടിവണങ്ങിയിടുവാനായി പലപ്പോൾ നിന്നച്ഛൻ തത്വബോധം സുഹൃതി മുനിവരന്തങ്ങൾ നിന്നും ഗ്രഹിച്ചാൻ ഭക്തൻ വിജ്ഞാനമാർജിച്ചിതു ഹരിയുടു താനുദ്ധവൻ ബുദ്ധവര്യൻ ബദ്ധാനന്ദം സുശീലൻ ബദരിയതിൽ വസിക്കുന്നതിനും ഗുണാഠ്യൻ സൗഹാർദ്ദം ഭീതി രാഗം വിമതമതി മഹാസ്നേഹം ഇത്യാദി മൂലം നിസ്തുല്യം യോഗിമാരായി പലരുമായി വിഭോ കൃഷ്ണ വീതപ്രയാസം തീർത്താൻ നീ ദുഃഖമെല്ലാം പരമപദമവർക്കേക്ക് കൃഷ്ണാവതാരം ധന്യം ലോകാർത്തി തീർത്തിയിടുക ഭവനപതേ ഭക്തി കൈവന്നിടേണം.